തദ്ധ്യസാധ്യം നിത്യസിദ്ധ സ്വഭാവമേവ വിദ്യയെ അധിഗമ്യതി ഇതിഹാസകൃതവാദിഷ്മ. മുക്തി കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്താണ് മുക്തിയുടെ സ്വരൂപം? മുക്തി എന്ന് പറയുന്നത് വ്യക്തമായും പറഞ്ഞു ബ്രഹ്മൈവ ഹി മുക്തിയവസ്ഥ. ബ്രഹ്മം തന്നെ, അതൊന്നും കൂട്ടിച്ചേർക്കാനുമില്ല, ഒന്നും കുറയ്ക്കാനുമില്ല, ബ്രഹ്മം തന്നെയാണ്. ആ ബ്രഹ്മരൂപത്തിലുള്ള മുക്തി അസാധ്യം, അത് നേടുന്ന ഒന്നല്ല എന്ന് വെച്ചാൽ സാധ്യമല്ല. മുക്തിക്ക് വേണ്ടി ഉള്ള യത്നങ്ങൾ അത് നിഷ്ഫലമെന്നല്ല പറയുന്നു. ആശയ മുക്തി യത്ന സാധ്യമല്ലതാണ്. മുക്തിക്ക് വേണ്ടിയുള്ള യത്നങ്ങൾ പിന്നെങ്ങനെ സഫലമാകും? അതാണ് മുക്തിക്ക് വേണ്ടിയിട്ടുള്ള യത്നങ്ങൾ എന്ന് പറയുമ്പോൾ അടുത്ത ഭാഷകാരൻ അത് വ്യക്തമായും പറയും. മുക്തിക്ക് വേണ്ടി എന്തെങ്കിലും കാണിച്ചാൽ പോരെ. ഇതെല്ലാം ഭാഷകാരൻ്റെ അഭിപ്രായം അനുസരിച്ചാണ്. പലർക്കും ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ പല അഭിപ്രായങ്ങളും കാണും. അതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരരുത് തൽക്കാലം. ഇവിടെ കേവലം ഭാഷകാരൻ്റെ അഭിപ്രായം മാത്രം. അപ്പോൾ ബാക്കി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും സഫലം തന്നെ. പക്ഷെ അതെല്ലാം ആത്യന്തികമായി എന്നിവിടെ ചേർക്കണം. നേരിട്ടായിരിക്കണമെന്നില്ല, അത് മുക്തിക്ക് ഉപകരിക്കണം എന്ന് പറഞ്ഞാൽ ജ്ഞാനോത്പത്തിയിലൂടെ എന്നാണ്. ജ്ഞാനോത്പത്തിക്ക് അത് ഉപകരിച്ചാൽ എല്ലാം നല്ലത്. അപ്പോൾ ഈ സാധ്യമൊന്നും അസാധ്യമൊന്നും പറയുന്നതല്ലേ വെറും വാക്കിനെ പിടിച്ച് വ്യാഖ്യാനിച്ചാൽ എങ്ങനെയും വ്യാഖ്യാനിക്കും? അല്ല, ആശയം എന്താണെന്ന് മനസ്സിലാക്കണം, താല്പര്യം മനസ്സിലാക്കണം. അപ്പം താല്പര്യം ഇതാണ്, മുക്തി എന്തായാലും യത്നസാധ്യമല്ല, കർമ്മത്തെപ്പോലെയോ ഉപാസനയെപ്പോലെയല്ല. കർമ്മം എന്ന് പറയുന്നത് യത്നമാണ്, അതുകൊണ്ട് അതിന് സാധ്യമായിട്ട് പലതുമുണ്ട്. ഉപാസനകളും പലതരത്തിലുണ്ട്, അത് യത്നമാണ്, അതിന് സാധ്യമായിട്ടുണ്ട് പലതും. അതിന് ഹേതു എന്താണ്? അത് നിത്യ സിദ്ധ സ്വഭാവമാണ്. നിത്യമായ ഒന്നിനെ എങ്ങനെ യത്ന സാധ്യമാക്കും? പിന്നെ അത് ജ്ഞാനസാധ്യം എന്ന് പറയുന്നത് എങ്ങനെയാണ്? പിന്നെ ജ്ഞാനത്തിൻ്റെ ഉപയോഗം നിത്യമാണെങ്കിൽ പിന്നെ ജ്ഞാനം കൊണ്ട് എന്ത് സാധിക്കണം? അധിഗമ്യത ജ്ഞാനം കൊണ്ടൊന്നേ ഉള്ളൂ. അതിനെക്കുറിച്ചുള്ള അധിഗമനം ഞാൻ അത്ര തന്നെ. ഇത് അസകൃത അവാദിഷ്മമായ ഇത് ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞാണ്. പലതവണ പറഞ്ഞിട്ടും വിശേഷമൊന്നുമില്ല, ബോധമുള്ളവൻ്റെ അടുത്ത് പറഞ്ഞിട്ടല്ലേ കാര്യം. ഇത് ചോദ്യമില്ല, ബോധമുള്ളവൻ്റെ അടുത്ത് പറയുന്ന എന്തിനാ? എന്നുവെച്ചാൽ ഇത് മനസ്സിലാക്കാനുള്ള ബോധം വേണം, അതുമില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ബോധമുള്ളവനിത് പറഞ്ഞ് മനസ്സിലാക്കിയാലും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടു തരത്തിലായാലും ബോധം വേണം. പറയുന്നത് അസകൃത വാദിഷ്മ അതുവരെ നമ്മൾ ചർച്ച ചെയ്തത്. എന്നുവെച്ചാൽ തസ്യാമപി ഉത്കർഷ നികർഷാത്മകോ അതിശയോപദ്ധ്യത നികൃഷ്ടായ വിദ്യാത്വ അഭാവ ഉത്കൃഷ്ടായ വിദ്യ. ഇനി വിദ്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ വിദ്യ എന്ന് പറയുമ്പോൾ ജ്ഞാനമാണ്, സമ്യജ്ഞാനം, തത്വജ്ഞാനം. അതിലും ഏറ്റക്കുറച്ചിലൊന്നുമില്ല. വലിയ ജ്ഞാനം, ചെറിയ ജ്ഞാനം, ഗുരുവിൻ്റെ ജ്ഞാനം, ശിഷ്യൻ്റെ ജ്ഞാനം, ഇങ്ങനെയൊന്നും വ്യത്യാസമൊന്നും. ജ്ഞാനം ഏകരൂപം തന്നെയാണ്. വസ്തു എങ്ങനെയോ ജ്ഞാനം, വസ്തു ഏകരൂപമാണെങ്കിൽ ജ്ഞാനവും അതുപോലെയാണ്. അതുകൊണ്ടാണ് തത്വജ്ഞാനം എന്ന് പറയുന്നത്. തത്വത്തിനനുസരിച്ചുള്ള ജ്ഞാനമാകുന്നതുകൊണ്ടാണ് അതിന് മാറ്റം വരാതെ. ഉപാസനയിലും മറ്റും പലതരത്തിലുള്ള ഭാവനകളാണ്. ഭാവന എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ആഗ്രഹമനുസരിച്ച് വരും. ഇഷ്ടചിന്തകൾ എന്തിനു ഏത് രീതിയിലും ഭാവന ചെയ്യാം. ഏറ്റവും വലിയ ശിഷ്ടനെ നമുക്ക് ദുഷ്ടനായി ഭാവന ചെയ്യാം, ഏറ്റവും വലിയ ദുഷ്ടനെ ശിഷ്ടനായി ഭാവന ചെയ്യാം, ഈശ്വരനെ ഉണ്ടെന്ന് ഭാവന ചെയ്യാം, ഇല്ലെന്ന് ഭാവന ചെയ്യാം. ഇതൊക്കെ ഭാവനകളാണ്. ഞാൻ വസ്തുവനുസാരിയായിട്ടുള്ള ജ്ഞാനമല്ല, അറിവല്ല, തത്വത്തിനനുസരിച്ചുള്ള അറിവല്ല. അപ്പോൾ ബാക്കിയുള്ള അതെല്ലാം ഭാവനകളാണ്. അതിലേറ്റവും കുറച്ചിൽ വരാം, പലതരത്തിൽ വരാം. അതിൽ അതിശയമുണ്ട്. അതിശയം എന്ന് വെച്ചാൽ ഏറ്റവും കുറച്ച് ഏറെയും ഇറങ്ങിയല്ല ഇരിക്കുന്നത്. പക്ഷെ ജ്ഞാനത്തിൽ മാത്രം സംഭവിക്കത്തില്ല. ബ്രഹ്മം ഏകരസമാണ്, തത്വം ഏക സ്വഭാവമാണ്. ആ തത്വത്തിൻ്റെ ജ്ഞാനമാണെങ്കിൽ അത് ഏക സ്വഭാവമാണ്. അത് കഴിച്ചുള്ള അത് ഒഴികെയുള്ള എല്ലാ ജ്ഞാനവും എല്ലാ അറിവുകളും പലതരത്തിലാണ്. ആണെന്ന് വെച്ചാൽ തസ്യാമപി, തസ്യാം എന്ന് പറഞ്ഞാൽ വിദ്യയിലും, ഉത്കർഷ നികർഷാത്മകോ അതിശയ. അപ്പി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? വിദ്യാഫലമായ മുക്തിയിൽ പറഞ്ഞതിനു ശേഷം അപി എന്ന് പറഞ്ഞോ അതിന് അതിന് കാരണമായ വിദ്യയിലും. അപിയുടെ അർത്ഥം അതെന്ന്? അതുകൊണ്ട് എന്തിനാ എടുക്കേണ്ടത്? തസ്യം അപി അപ്പി എന്ന് പറഞ്ഞ എന്ന് പറയുമ്പോ എന്ത് മനസ്സിലാക്കണമെന്ന്? ആ മുക്തിയിൽ എങ്ങനെയാണോ, അതാ മുക്തിയിൽ എങ്ങനെയാണോ ഉത്കർഷ നികർഷം ഇല്ലാത്തത്, അതുപോലെ രണ്ടും തമ്മിൽ ഈ കാര്യത്തിലൊരു വ്യത്യാസമില്ല. മറ്റു കാര്യങ്ങളൊക്കെ വ്യത്യാസം പറയാം. എന്ത് വ്യത്യാസം പറയും? സാധ്യമാണോ അസാധ്യമാണോ? പിന്നെ ആ ഒന്ന് നിത്യമായിരിക്കുന്നു, മറ്റൊന്ന് ഉത്പന്നമാണ്, വിദ്യജന്യമാണ്. പക്ഷേ തത്വം ജന്യമല്ല, മുക്തി ആയതുകൊണ്ട് തന്നെ. അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഈ കാര്യത്തിലൊരു വ്യത്യാസമുണ്ട്. ഉത്കർഷ അപകർഷാത്മക അതിശയം എന്ന ഉപപദ്യത്തെ രണ്ടും ഒരുപോലെ തന്നെയാണ്. ഇതിനൊക്കെ സംബന്ധിച്ച് ഭാഷ്യകാരൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. ആർക്കും ഒരു സംശയത്തിന് ഇട കൊടുക്കാത്ത രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം മനുഷ്യൻ്റെ തല തിരിച്ചത് വ്യാഖ്യാതാക്കളാണ്. വ്യാഖ്യാതാക്കൾ അവരുടെ ആഗ്രഹ ചിന്തകൾ കടത്തിവിട്ടപ്പോ പലയിടത്തും ഇതൊക്കെ ആശയക്കുഴപ്പമുണ്ടാക്കി. യാതൊരു ഉത്കർഷവും നികർഷവുമൊന്നും അവിടെയില്ല. മുക്തിയിലെ യാതൊരു വ്യത്യാസവുമില്ല. അതിശയോപദ്രവേ എന്തുകൊണ്ട് നികൃഷ്ടായഹ വിദ്യാത്വഭാവ. വിദ്യ എന്ന് പറയുന്ന ഇങ്ങനെ അതിലങ്ങനെ താഴ്ച ഉണ്ടാവും, നികൃഷ്ടമാവും. കാരണം തത്വത്തിൻ്റെ അറിവെന്ന് പറയുമ്പോൾ തത്വത്തിനനുസരിച്ചാണ്, അതിലെങ്ങനെയാണ് താഴ്ചയും ഉയർച്ചയൊക്കെ ഉണ്ടാവും. ആ വിദ്യക്ക് പ്രതിബന്ധങ്ങളുണ്ടാവാം. അത് വിദ്യയുടെ ന്യൂനതയല്ല. വിദ്യക്ക് എന്ത് പ്രതിബന്ധം ഉണ്ടാകുന്നു? അജ്ഞാന സംശയ വരികളാകുന്ന പ്രതിബന്ധങ്ങളുണ്ടാകും. അത് വിദ്യയെ ബാധിക്കുന്ന കാര്യമുണ്ട്. അത് പ്രതിബന്ധകമായിരിക്കും. അതുകൊണ്ട് വിദ്യയ്ക്ക് ഏറ്റക്കുറച്ചിൽ വരത്തില്ല. പിന്നെ അതെന്താ ചെയ്യുന്നത്? വിദ്യയുടെ ഉത്പത്തിക്ക് തടസ്സമായി നിൽക്കും. അത്രയേ ഉള്ളൂ. വിദ്യയിലൊന്നും ചെയ്യാൻ പറ്റില്ല. നനഞ്ഞ വിറക് കത്തത്തില്ല. പക്ഷെ വെളിച്ചത്തിൻ്റെ സ്വഭാവത്തെ മാറ്റാൻ നനവിന് പറ്റും. അഗ്നിയുടെ സ്വഭാവമാണ് വെളിച്ചം, അതിനെ മാറ്റാൻ പറ്റത്തില്ല. അഗ്നിയുടെ സ്വഭാവമാണ് ഉഷ്ണം. അതിൻ്റെ സ്വഭാവത്തെ മാറ്റാൻ പറ്റത്തില്ല. സ്വഭാവത്തെ നശിപ്പിക്കാൻ പറ്റില്ല. ഇനി വേണ്ടി വന്നാൽ പരമാവധി എന്ത് ചെയ്യാൻ പറ്റും? പ്രതിബന്ധങ്ങളെ സൃഷ്ടിക്കാൻ പറ്റും. അതെ, അത് അഗ്നിയുടെ സ്വഭാവമാണ് ഉഷ്ണം എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ വ്യാപിച്ചിരിക്കുന്ന പ്രകാശമാണ്, അതിൻ്റെ ദേഹത്തെ പൊള്ളിക്കുന്നില്ലല്ലോ. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം അഗ്നിക്ക് ഉഷ്ണമില്ലെന്നാണ്. പിന്നെ എന്തുകൊണ്ടാണ് പുള്ളിക്കകത്ത്? പ്രകടമാകാത്ത രീതിയിലുള്ള പ്രതിബന്ധങ്ങളുണ്ട്. അത് പലതും ആകാം പ്രതിബന്ധം. അപ്പോൾ അതുകൊണ്ട് അത് അല്ലാതെ അഗ്നി ഉഷ്ണമല്ലാതിരിക്കത്തില്ല. അങ്ങനെ എത്രയോ പ്രകാശങ്ങളുണ്ട്. അഗ്നി പ്രകാശം അഗ്നിയാണ്, പക്ഷെ അത് ദഹിപ്പിക്കുന്നുണ്ട്. ഇവിടെ നമുക്കിത് ഇപ്പോൾ വായിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ കണ്ണ് ദഹിച്ചു. പക്ഷെ അവിടെയൊക്കെ എന്തൊക്കെ പ്രതിബന്ധങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അഗ്നിയുടെ ഉഷ്ണതയെ അഭിഭവം ചെയ്യുന്നു, മറ്റെന്തോ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ. അഭിഭവം ചെയ്യുക എന്ന് പറഞ്ഞാൽ പല ദോഷങ്ങളും വരാം. അല്ലെങ്കിൽ അതെല്ലാം മൊത്തത്തിൽ അതിദൂരാ സാമീപ്യാത് ഇന്ദ്രിയഘാതാത് മനോ അനുപസ്ഥാന സൗഷ്മ്യാത് വ്യവധാന അവിഭവാ സമാനാഭിഹാരാച്ച. ഇത്രയും ഹേതുക്കൾ എന്തൊക്കെ വരുന്നു നമുക്കറിയാൻ പറ്റത്തില്ല. അത് സൂക്ഷ്മമായി കഴിഞ്ഞാൽ പൊള്ളോ? ഉഷ്ണം നമുക്ക് പ്രകടമാകത്തില്ല. അത് സൂക്ഷ്മമായി കഴിഞ്ഞു. തേജസ പരമാണുക്കൾ നമ്മൾ ആരെങ്കിലും ദഹിപ്പിക്കുന്നുണ്ടോ? മിശ്രണം വന്നു കഴിഞ്ഞാൽ അത് മറ്റേതെങ്കിലുമായിട്ടുള്ള മിശ്രണം കൊണ്ട് വന്നു കഴിഞ്ഞാലും നമുക്കത് അനുഭവപ്പെടത്തില്ല. അതിൻ്റെ അർത്ഥം അഗ്നി അതിൻ്റെ സ്വഭാവത്തെ വിട്ടു എന്നുള്ളതല്ല. അതിന് വിടാൻ പറ്റത്തില്ല. അതിൻ്റെ തെളിവാണെന്ത്? അതിങ്ങനെ കൂടിച്ചേർന്ന് കൂടിച്ചേർന്ന് വന്നിട്ട് അത് ദഹനത്തിന് യോഗ്യമായി തീരുമ്പോൾ ദഹിപ്പിക്കും. അതുവരെ ദഹിപ്പിക്കത്തില്ല. അതുപോലെ സ്വഭാവത്തിന് വിടാൻ പറ്റത്തില്ല. പല കാരണങ്ങൾ കൊണ്ടും അത് പ്രകടമാകാതിരിക്കും. എൻ്റെ അർത്ഥം അത് ഇല്ലെന്നല്ല. ചില ഈ അബദ്ധം മനസ്സിലാക്കാതെ പറയുന്നുണ്ട്. ചില പ്രകാശങ്ങളൊന്നും ദഹിപ്പിക്കുന്നില്ല, അതുകൊണ്ട് അതിന് ഉഷ്ണമില്ല എന്ന് പറയുന്നു. ഒരു വസ്തുവിൻ്റെ സ്വഭാവത്തെ നിഷേധിക്കാൻ കഴിയത്തില്ല, നമുക്ക് അനുഭവപ്പെടാതിരിക്കാം. പ്രകാശം പ്രകാശം തന്നെയാണ്, പക്ഷെ നമുക്കത് അനുഭവപ്പെടാതിരിക്കാം. അനുഭവപ്പെടണമെന്ന് നിർബന്ധമില്ല. വിചാരിച്ച് പ്രകാശം പ്രകാശം അല്ലാതാകുന്നില്ല. പ്രകാശം എപ്പോഴും ഉണ്ട്, അന്ധകാരത്തിലുണ്ട് പ്രകാശം, പക്ഷെ നമുക്ക് അനുഭവപ്പെടുന്നില്ല. പക്ഷിമൃഗാദികൾക്ക് അനുഭവപ്പെടുന്നുണ്ട്, അതിൻ്റെ അർത്ഥം പ്രകാശമില്ലെന്നാണ്. അതുപോലെയാണ് ഇവിടെ വിദ്യയെ സംബന്ധിച്ച്, ജ്ഞാനത്തെ സംബന്ധിച്ച്. അതിന് അതിശയമില്ല, ഏറ്റക്കുറച്ചിലില്ല. അതിന് ഭാഷകാരൻ ഇനി പറയും. ഈ ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ്? അത് ജ്ഞാനം തന്നെയാണ്. ബ്രഹ്മം ജ്ഞാനസ്വരൂപം തന്നെയാണ്. പക്ഷെ നമ്മളിങ്ങനെ സങ്കല്പിക്കുന്ന രീതിയിലല്ല, അതിൻ്റെ സ്വരൂപം ജ്ഞാനം തന്നെയാണ്. അത് ജ്ഞാനം തന്നെ എന്ന് പറയാൻ എന്താ കാരണം? ഒന്ന്, ഉപാധികളിലൂടെ അത് പ്രകടമാകുന്നു ജ്ഞാനം. ഉപാധികളെ മാറ്റി നിർത്തിയാൽ ശേഷിക്കുന്ന എന്തോ അത് ജ്ഞാനം തന്നെയാണ്. ആ നിഷേധ്യമായ ജ്ഞാനം, നമുക്ക് നിഷേധിക്കാൻ കഴിയാത്ത ജ്ഞാനം. എന്നാൽ അനുഭവിക്കാൻ പറ്റുമോ, അനുഭവ വിഷയമാക്കാൻ പറ്റുമോ, അതും കഴിയത്തില്ല. നിഷേധിക്കാൻ കഴിയുമോ, അതും പറ്റത്തില്ല. അതുകൊണ്ടാണ് അതിനെ അനുവചനീയമെന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ ഇവിടെ അത് അനുഭവത്തിൽ വരുന്നത്, അത് വ്യക്തമായും ഭാഷകാരൻ പറയും. ഇനി അടുത്ത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയേണ്ട ഒരു വഴിയേ ഉള്ളൂ, സുഷുപ്തി. ശ്രുതിയും അങ്ങനെ തന്നെ കാണിക്കുന്നു. അവിടെ ശേഷിച്ച ജ്ഞാനം എന്തോ അതാണ്. അല്ലാതെ സുഷുപ്തിയെക്കുറിച്ചുള്ള നമ്മുടെ ഭാവനകളല്ല. നമുക്കിവിടെ ഉണർന്നിരുന്നുകൊണ്ട് സുഷുപ്തിയെ സംബന്ധിച്ച് പല ഭാവനകളും ചെയ്യാം. അവിടെ ഞാൻ വലിയ ആനന്ദത്തെ അനുഭവിച്ചു, അവിടെ ഞാൻ വലിയ അജ്ഞാനത്തെ അനുഭവിച്ചു. ഇതൊക്കെ നമ്മുടെ ജാഗ്രതയിലെ ഭാവനകളാണ്, ആഗ്രഹ ചിന്തകളെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഓരോ ആഗ്രഹങ്ങളുണ്ട്, അതുകൊണ്ട് ഓരോന്നും ഭാവനയും. ഒന്നും അവിടെ സംഭവിച്ചില്ല എന്നുള്ളത് അവനവൻ തന്നെ സാക്ഷി. അതുമാത്രമേ ഇതിന് ബ്രഹ്മത്തിനും മുക്തിക്കും ഇതേ പറയാൻ കഴിയൂ, വേറൊന്നും പറയാൻ കഴിയില്ല എന്ന് ഇനി ഭാഷകാരൻ വ്യക്തമായും പറയും. നമ്മളിത് പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി, കേട്ട് കേട്ട് നിങ്ങളുടെ ചെവി തഴമ്പിച്ച്. ഭാഷകാരൻ വ്യക്തമായും പറയും, ആ ബ്രഹ്മം നിരതിശയമായുണ്ട്, ഞാനും നിരതിശയമാണ്. അതിന് ഏറ്റക്കുറിച്ചിലൊന്നും വരത്തില്ല. വിശേഷിച്ചും ആ ബ്രഹ്മത്തിൻ്റെ ജ്ഞാനം, ബ്രഹ്മത്തെ അറിയുന്ന ജ്ഞാനം, ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവ്, അപ്പോൾ ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവെന്ന് പറയുമ്പോൾ അതിൽ വരാവുന്നുള്ള പൂർവപക്ഷങ്ങളെയൊക്കെ ഭാഷ്യക്കാരൻ പല രീതിയിൽ നിഷേധിച്ചിട്ടുണ്ട്, നമ്മളതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ കേൾക്കുമ്പം പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ചോദ്യങ്ങൾ വരും, അതങ്ങനെ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഒരുപാട് ഇത് കേട്ടിട്ടുള്ളവനും വരും. കേട്ടിട്ടുള്ളവൻ വരുന്ന എന്തുകൊണ്ട്? സ്മൃതിഭ്രംശം. കേൾക്കാത്തവന് ആദ്യം കേൾക്കുന്നവനും വരും ബുദ്ധിനാശം, ബുദ്ധിയില്ല. അതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ എന്നും ചോദിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അതിനെയും നിരതിശയമെന്ന് പറഞ്ഞത്. തസ്യാമപി ഉത്കർഷ നിഷാത്മകോ അതിശയെന്ന പദ്ധ്യതയെ. അത് സച്ചിദാനന്ദം എന്ന് പറയുമ്പോഴും അത് ജ്ഞാനസ്വരൂപമാണ്, സത്സ്വരൂപമാണ്, ആനന്ദസ്വരൂപമാണ് എന്ന് പറയുമ്പോഴും അതിന് നിരതിശയമെന്ന് തന്നെ പറയുന്നു. നികൃഷ്ടായ വിദ്യാത്വഭാവ, നികൃഷ്ടമായ ഒരു വിദ്യയില്ല. അജ്ഞാന സംശയ വിവരങ്ങളെല്ലാം കേവലം അതിന് പ്രതിബന്ധകം മാത്രമാണ്. ആ പ്രതിബന്ധകങ്ങളെ നശിപ്പിക്കുന്ന ജ്ഞാനം തന്നെയാണ് പ്രതിബന്ധരഹിതമായ ജ്ഞാനമാണ്. അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഉത്കൃഷ്ടമായ വിദ്യ. അതുകൊണ്ട് വിദ്യ ഉത്കൃഷ്ടമായ ഭൂതി. തസ്മാ തസ്യാം ചിര അചിര ഉത്പത്തിരൂപോ അതിശയോ ഭവത് ഭൂയി. നേരത്തെ പറഞ്ഞല്ലോ, വിദ്യയിലും സാതിശയത്വം വരാം, പലതരത്തിലും വരാം. അതിൽ ഒന്ന് ഇതാണ് ചിര അചിര ഉത്പത്തി. അതിനെക്കുറിച്ചാണ് അടുത്ത അധികരണത്തിൽ ചർച്ച ചെയ്യുന്നത്. വിദ്യ ഉത്പന്നമാകണം, പക്ഷെ അത് ചിരോത്പത്തി അചിരോത്പത്തി. ചിലപ്പോൾ വളരെ സമയം പിടിച്ചിരിക്കും ഒരുവന്, വേറൊരാൾക്ക് അങ്ങനെയല്ല, പെട്ടെന്ന് ബോധ്യപ്പെട്ടെന്ന് വരും. അത് ഏതൊരു വിഷയവും നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ, ഏത് വിഷയം പഠിച്ചാലും ചിലപ്പോൾ ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാകും, ചിലർക്ക് മനസ്സിലാക്കാൻ താമസം വരും. അങ്ങനെ ചില ചില ഉത്പത്തി എന്ന് പറയുന്നതാണ്. വിദ്യ ഉത്പന്നമാകുന്നതാണ് ജ്ഞാനം. അത് ബ്രഹ്മമല്ലേ, എങ്ങനെ ഉത്പന്നമാകും എന്നൊന്ന് ചോദിക്കരുത്. ആ ജ്ഞാനം ബ്രഹ്മമാണല്ലോ, പിന്നെ എങ്ങനെ ഉത്പന്നമാകുമെന്ന് ചോദിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? ഞാൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ അത് ഉത്പന്നമാകുന്നില്ല, അത് പിന്നെ എന്താ സംശയം? അത് ബ്രഹ്മസ്വരൂപം എന്ന് പറയുമ്പോൾ ഉത്പന്നമാകുന്നുണ്ട്. ബ്രഹ്മസ്വരൂപമായിട്ടല്ല അത് ഉത്പന്നമാകുന്നു എന്ന് പറയുന്നു. പിന്നെ എങ്ങനെയാണ് അതിനെ ഉത്പന്നമാകുന്നു എന്ന് പറയുന്നത്? ആ അന്ധകരണവൃത്തി ഉത്പന്നമാകുന്നു എന്ന് പറയുന്നത് പ്രമാണജന്യം. പ്രമാണജന്യം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത് ഉത്പന്നമാകുന്നത് സ്വാഭാവികമാണ്. സ്വാഭാവികമായി ഇവിടെ എന്തിനു ഉത്പത്തി ഉണ്ടാകും? രണ്ടും മനസ്സിലാവും. സ്വരൂപമായി പറയുമ്പോൾ എന്താണ്? ജ്ഞാനത്തിന്റെ തത്വത്തെ പറയുകയാണ്. ജ്ഞാനത്തിന്റെ തത്വം ഉത്പന്നമാകുന്നതല്ല, അലിച്ചിര അചിര ഉത്പത്തിയില്ല. ജ്ഞാനത്തിന്റെ തത്വം മാത്രമല്ല, നമ്മൾ ഈ പ്രപഞ്ചത്തിലെ ഒന്നിൻ്റെയും തത്വം അതിനുത്പത്തിയില്ല. അതത്വമായതാണ് ഉത്പന്നമാകുന്നത്, സ്വാഭാവികമായതാണ് ഉത്പന്നമാകുന്നത്. അപ്പൊ ജ്ഞാനം ഉത്പന്നമാകുന്നോ ആനന്ദം ഉത്പന്നമാകുന്നോ എന്നും പറയുന്നതിന് തെറ്റില്ല. പിന്നെ തെറ്റുവരുന്ന എവിടെയാണ്? മുക്തി അതാണെന്ന് പറയുന്നിടത്താണ് കുഴപ്പം. ഭാഷ്യകാരന്റെ ആശയത്തിൽ മുക്തി എന്ന് പറയുന്ന അതല്ല. മുക്തി എന്ന് പറയുന്നത് കേവലം ബ്രഹ്മം തന്നെയാണ്. അവിടെ വേറെ ഒന്നും കൂട്ടിച്ചേർക്കാനോ ഒന്നും കുറയ്ക്കാനോ പറ്റത്തില്ല. സാധ്യമല്ല. സ്വാഭാവികമായി എന്തൊക്കെ ഉണ്ടാകുന്നു, അതൊക്കെ ഉണ്ടാകുന്നു നശിക്കുന്നു എന്ന് പറയാം, ഞാനും ഉണ്ടാകുന്നു നശിക്കുന്നു എന്ന് പറയാം. ഒരാൾക്ക് പറയാം നിങ്ങൾക്ക് ആർക്കും ഇല്ലാത്ത, നിങ്ങളാരും അനുഭവിക്കാത്ത ആനന്ദത്തെ ഞാൻ അനുഭവിക്കുന്നു. ഒരാൾക്ക് പറയാം, ഒരാളുടെ അനുഭവമാണെങ്കിൽ വേറൊരാൾക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. പക്ഷെ അതെന്തല്ല, മുക്തിയല്ല. അത്രയുള്ള വ്യത്യാസം. അത് ഞാൻ വലിയ ആനന്ദത്തെ അനുഭവിക്കുന്നു, ഞാൻ അനുഭവിക്കുന്നത് കൊണ്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട്, അത് മുക്തിയാണ്. നിങ്ങൾ അനുഭവിക്കാത്തത് കൊണ്ട് അത് മുക്തിയല്ല എന്നൊന്നും ആർക്കും പറയാൻ കഴിയത്തില്ല. കാരണം എൻ്റെ അനുഭവം എന്ന് പറയുന്നത് പ്രമാണമല്ല. അത് പ്രമാണജന്യമല്ല, പ്രമാണമല്ല. എൻ്റെ അനുഭവം എന്ന് പറയുന്നത് കേവലം എൻ്റെ അനുഭവം മാത്രം. അത് പ്രമേയാകാം, ചിലപ്പോൾ ഭ്രാന്തിയാകാം. പ്രമാണജന്യമായി കഴിഞ്ഞാൽ മാത്രമേ അത് പ്രമേയാകത്തുള്ളൂ. അത് നിങ്ങളുടെ ഒരു അനുഭവം. അനുഭവം എന്ന് പറയുന്നുണ്ട് അതിന് പ്രത്യേകിച്ച് കേമത്തരമൊന്നുമില്ല. കാരണം അനുഭവം എന്ന് പറയുന്നത് എത്ര വലുതായാലും എന്താകാം, എന്താകാം, ഭ്രാന്തിയാകാം. ഏത് വലിയ അനുഭവം എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഞാൻ അനുഭവിച്ചതെന്ന് പറഞ്ഞാലും പറഞ്ഞിട്ട് കാര്യമില്ല, ഭ്രാന്തിയാകാം. ഒരിക്കലും എനിക്ക് അസത്യമൊന്നും ബോധിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാലും ഭ്രാന്തിയാകാം. ഉദാഹരണം, നീലനിറം ആകാശത്തിൻ്റെതാണെന്ന് ഒരാൾ ധരിക്കുന്നു, ഒരിക്കലും ജീവിതത്തിലായാലും അത് ബോധ്യപ്പെട്ടില്ല, മരിച്ചുപോയി. പക്ഷെ അയാൾ ഭ്രാന്തനായിട്ട് തന്നെ മരിച്ചത്, ആകാശത്തിന് നീലനിറമില്ല. അങ്ങനെ ഒരു വസ്തുവാണ് ആകാശം എന്ന് പറയും. അത് അവകാശമാണ്, അതിന് നിറം ഇരിക്കാൻ പറ്റില്ല. നിറം വേറെ എന്തിനൊക്കെ ഉള്ളതാണ്, അവകാശത്തിൽ അത് ആരോപിച്ചിരിക്കുകയാണ്. ഇതുപോലെ ഒരാൾ ഞാൻ ഉണർന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നവരെ ആനന്ദം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരി, നിഷേധിക്കാൻ പറ്റില്ല, അത് വ്യക്തിനിഷ്ഠമായ അനുഭവമാണ്. പക്ഷെ അത് മുക്തിയാണെന്ന് പറഞ്ഞാൽ ഭാഷ്യകാരൻ്റെ ആശയം അനുസരിച്ച് അത് നിഷേധിക്കേണ്ടി വരും. എന്തുകൊണ്ട് ബ്രഹ്മൈവ മുക്തിയവസ്ഥ ഭാഷ അടുത്തു ഇനിയും പറയും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ആവർത്തിച്ചിട്ട് എത്ര പ്രയോജനമുണ്ട് ഇല്ല എന്ന് ചിന്തിക്കാതെ ഞാൻ ആവർത്തിക്കുകയാണ്. രണ്ട് ജോലിയാണ്, ഒന്ന് തലയ്ക്കകത്ത് കയറിയിരിക്കുന്ന പലതിനെയും വാഷ് ചെയ്ത് കളയും, മറ്റൊന്ന് തലയ്ക്കകത്ത് ഇതിനെ കയറ്റണം. രണ്ട് പണിയാണ്. അതുകൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു. ഭക്ഷ്യകാരൻ്റെ അഭിപ്രായം ഇതെന്ന് പറയുകയാണ്. അതുകൊണ്ട് വിദ്യയിലും അങ്ങനെയില്ല, അത് സാധിശയമല്ല, നിരതിശയമാണ് വിദ്യ. പക്ഷേ അതിൽ വ്യത്യാസം വരാം. ചിലർക്ക് പെട്ടെന്ന് വിദ്യ ഉണ്ടാകുന്നു ശ്രവണ മനനങ്ങളിലൂടെയൊക്കെ, ചിലർക്ക് താമസിക്കുന്നു. അങ്ങനെയുള്ള വ്യത്യാസം ഉണ്ടാകാം. ചിരാചിര ഉത്പത്തി രൂപോ അതിശയോ ഭവൻ ഭവേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ അത് തന്നെ കറക്റ്റ്. പിന്നെ എന്തിനാ പേടിക്കുന്നു? അറിയാവുന്ന കാര്യങ്ങൾ പറയാൻ പേടിക്കരുത്. ആ ഭവിക്കുന്നു, ഭവിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ, ജ്ഞാനം നിരതിശയം എന്ന് പറഞ്ഞാൽ ഉടനെ ഒരാൾക്ക് ചോദിക്കാമല്ലോ. അങ്ങനെ നിരതിശയം എന്ന് പറയും, ഒരാൾക്ക് പെട്ടെന്നുണ്ടായി, ഒരാൾക്ക് താമസിച്ചാൽ ഉണ്ടായത്, അപ്പൊ അതിലും സാതിശയത്വം ഉണ്ടല്ലോ. ഏതെങ്കിലും തരത്തിലുള്ള ഒരു എന്താ പറയുന്നത് താരതമ്യം, കമ്പാരിസൺ ഉണ്ടെങ്കിൽ പിന്നെ അതിനെങ്ങനെ നിരസ്യമെന്ന് പറയാൻ പറ്റും? വരുന്നു. അങ്ങനെ അത് അംഗീകരിക്കുക, അതിന് ഞങ്ങളുടെ സിദ്ധാന്തത്തിന് വിരോധമൊന്നുമില്ല. അതൊക്കെ സമ്മതിക്കാവുന്നുള്ള കാര്യമാണ്. അതൊക്കെ അധികാരിനിഷ്ഠമായ കാര്യങ്ങളാണ്. ചിലർക്ക് വിദ്യയോട് ആദരവ് തോന്നും, ചിലർക്ക് ഇതിനോട് പുച്ഛം തോന്നും. അധികാരിനിഷ്ഠമാണ്. ചിലർക്ക് ഇതിനെ സ്വീകരിക്കണമെന്ന് തോന്നും, ചിലർക്ക് ഇതിനെ തള്ളിക്കളയണമെന്ന് തോന്നും, ചിലർക്ക് ഇതിൽ വിശ്വാസമേ വരത്തില്ല, ചിലർക്ക് ഇതാണ് ശരിയെന്നുള്ള ഉറച്ച ബോധം വരും. ഇതൊക്കെ അധികാരിനിഷ്ഠമായ കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ഒരുപാട് അതിശയം ഇതിനകത്തുമുണ്ട്, വിദ്യയിലുമുണ്ട്, ബ്രഹ്മത്തിലില്ലെങ്കിലും. അതൊക്കെ ഉണ്ടെങ്കിൽ അത് ഉണ്ടായിക്കോട്ടെ, അധികാരി ഭേദമനുസരിച്ചാണ്. ഈ വ്യത്യാസവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഏറ്റക്കുറിച്ചിലുകളെല്ലാം പറയുന്ന വിദ്യയെ സംബന്ധിച്ചാണ്, ബ്രഹ്മത്തെ സംബന്ധിച്ചല്ല. അതുകൊണ്ട് തന്നെ മുക്തിയെ സംബന്ധിച്ചുമല്ല. അപ്പോ ഭാഷകാരൻ തന്നെ പറയും, നിങ്ങൾക്ക് ശാന്തി, സുഖം, സമാധാനം, ആനന്ദം എല്ലാം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അന്ധക്കരണത്തിൻ്റെ വിശേഷത കൊണ്ടാണ്, ബ്രഹ്മത്തിൻ്റെ വിശേഷത കൊണ്ടല്ല. ബ്രഹ്മം നിർവിശേഷമാണ്. പക്ഷെ നിങ്ങളുടെ അന്ധക്കരണത്തിന് വിശേഷതയുണ്ടെങ്കിൽ ഇതെല്ലാം ഉണ്ടാവും. അത് ശുദ്ധവും സാത്വികവുമാണെങ്കിൽ സംഖ്യന്മാരുടെ സിദ്ധാന്തമാണ്. ഭാഷകാരൻ അതിന് അംഗീകരിക്കുന്നു. സത്വം ലഖ് പ്രകാശകം ഇഷ്ടം ഉപഷ്ടംഭകം ചലഞ്ചരജ എന്നൊക്കെ പറയുന്ന സാങ്ക്യ സിദ്ധാന്തം അനുസരിച്ച് പറയുന്നതാണ്. അത് നമ്മുടെ അനുഭവത്തിലും അങ്ങനെ മനസ്സിൽ ക്ഷോഭമൊന്നുമില്ലാതെ ശാന്തമായിരുന്നാൽ ഒരു സുഖമാണ്, ആനന്ദമാണ്. ചിലത് പറയും യോഗ ശീലിച്ചു കഴിഞ്ഞാൽ സുഖമാണെന്ന് പറയും. ശരിയാണ്. കാരണം ഈ യോഗ ശീലിക്കുന്ന സമയം വേണ്ടാതെ നിങ്ങൾക്ക് ഒന്നിനും പോകുന്നില്ല. കുറഞ്ഞത് ആ സമയത്തെങ്കിലും 10 മിനിറ്റോ 5 മിനിറ്റോ ആ സമയം അവന് സുഖം അനുഭവപ്പെടാതെ പിന്നെ ദുഃഖം അനുഭവപ്പെടും, സുഖം തന്നെ അനുഭവപ്പെടും. എന്തുകൊണ്ട്? അവിടെ അന്ധകരണത്തിൽ സാത്വിക പരിണാമം സംഭവിക്കുന്നു. അതുകൊണ്ടാണ് സാത്വികമായ പരിണാമം അന്ധകരണത്തിൽ സംഭവിക്കുന്നു. ചിലത് പറയും ബ്രഹ്മത്തിൻ്റെ ആനന്ദം അങ്ങോട്ട് എന്താണ് എന്താ പറയുന്നതെന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നു, അങ്ങോട്ട് മാറ്റിക്കൊടുത്തുന്നു. അങ്ങനെ ഒരു മാറ്റം തിരിക്കലൊന്നും അങ്ങനെയുള്ള ഒരു പരിപാടിക്കും ബ്രഹ്മം തയ്യാറല്ല. കാരണം ഭാഷകാരൻ പറയുന്നു ആവർത്തിച്ച് ആവർത്തിച്ച് അത് നിർഗുണമാണ്. അത് നിർഗുണമെന്ന് തന്നെ പറഞ്ഞു. അത് ഋഷ്യന്മാർക്ക് അത് സഹിക്കാത്തതുകൊണ്ടാണ് അതിൽ ഈ ആനന്ദം കൂട്ടിച്ചേർക്കുന്നത്. കാരണം ബ്രഹ്മം നിർഗുണം എന്ന് പറഞ്ഞപ്പോൾ ആലോചിച്ച് നോക്കിയപ്പോൾ നിർഗുണം ശുഷ്കം, ശുഷ്കമായ ബ്രഹ്മം, ശുഷ്കമായ മോക്ഷം, ഇതെങ്ങനെ ശരിയാകും? അപ്പം നല്ല രസകരമായ ഒരു മോക്ഷം, ആനന്ദമുള്ള മോക്ഷം വേണം. പൽപ്പായസം കുടിച്ചതുപോലെയുള്ള ഒരു മോക്ഷം. അതുകൊണ്ട് എന്ത് ചെയ്തു പറഞ്ഞു? മോക്ഷത്തിൽ ആനന്ദത്തിന്റെ ആവിർഭാവം ഉണ്ടാകും. ഇങ്ങനെ പ്രകടമായിക്കൊണ്ടേയിരിക്കും. അതൊരു ഉറവ പോലെയാണ്. ആ ഉറവിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എന്നൊക്കെ പറയുന്നു. ഭാഷകാരൻ നിഷേധിക്കുന്നുണ്ട്. ആ ആനന്ദം നിങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്നത് അന്ധകരണത്തിന്റെ ആനന്ദമാണ്, സത്വഗുണത്തിന്റെ ആനന്ദമാണ്, നിർഗുണനായ പുരുഷന്റെ ആനന്ദമല്ല. അപ്പോൾ അത് ശുഷ്കമാകത്തില്ല. ശുഷ്കം എന്ന് പറയുന്നത് ശരിയാണ്, അത് രസത്തിന്റെ വിപരീതമാണ്. അതൊക്കെ ദ്വന്ദ്വത്തിൽ വരുന്ന കാര്യങ്ങളാണ്. നീരസം, അതാണ് ശുഷ്കം എന്ന് പറയുന്നത്. രസമില്ല. അത് ദ്വന്ദ്വത്തിന്റെ ഒരു ഭാഗമാണ്. ഷുഗറുള്ളവർ കഴിക്കുന്ന ഭക്ഷണം പോലെ രസമൊന്നും കാണത്തില്ല, മധുരമില്ല, അങ്ങനെയുള്ള രസങ്ങളൊന്നുമില്ല. ശുഷ്കമെന്ന് പറയാം, നീരസമാണ്. അതെന്താണ്? ഒന്ന് എന്റെ മറുവശമാണ് രസം, നീരസം. ദ്വന്ദ്വത്തിന്റെ ഭാഗമാണ് ശുഷ്കം. ഇത് ദ്വന്ദ്വാതീതമായ കാര്യമാണ് പറയുന്നത്. അതെങ്ങനെ ശുഷ്കമാകുന്നു? നിർഗുണം എന്നൊക്കെ പറയുന്നതിന് ഏത് സന്ദർഭത്തിൽ പറഞ്ഞു? താർക്കികന്മാർ പറയുന്ന ഗുണങ്ങളെ നിഷേധിക്കാൻ വേണ്ടി, സംഖ്യന്മാർ പറയുന്ന ത്രിഗുണത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് പറഞ്ഞത്. നിർഗുണമാണ് അല്ല. ദ്വന്ദ്വത്തിന്റെ ഒരു പക്ഷത്തെ പിടിച്ചല്ല പറയുന്നത്. ശുഷ്കമെന്നോ നീരസമോ എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ മുക്തിയെ ആനന്ദമയമാക്കാൻ പോകുന്നു. അത് രണ്ട് കാര്യങ്ങൾ. അദ്വൈതത്തെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ഒന്ന് ഭാഷ്യകാരൻ മറ്റുള്ളവരെയൊക്കെ വളരെ നിശിതമായി വിമർശിക്കുമെങ്കിലും ഈ തത്വത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ വ്യക്തമായി നിഷ്കൃഷ്ടമായി പറയും. തത്വത്തെക്കുറിച്ച് പറയും, അതൊന്നാണ്, അതൊരു ഭാഷയാണ്. തത്വത്തെ യഥാ തഥമായി എങ്ങനെയോ അതുപോലെ വെളിപ്പെടുത്തുക എന്ന് പറയുന്നു. അതാണ് മുഖ്യം. പിന്നെ ഈ താർക്കിക ഭാഷയുണ്ട് അവരുടെ. എന്നുവെച്ചാൽ എതിരാളിയെ പരാജയപ്പെടുത്താൻ വേണ്ടി പറയുക, അത് കേവലം തർക്കത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. അതിൽ നിന്ന് തത്വം വെളിപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പലരും താർക്കികന്മാർ തർക്കിക്കാൻ വരുമ്പോൾ താർക്കിക ഭാഷയിലൂടെ അവിടെ അവരെ നേരിട്ട് അവരെ പരാജയപ്പെടുത്തുന്നത് തത്വപ്രതിപാദനമല്ല, കേവലം തർക്കം തർക്കം തന്നെയാണ്. അതിന് തർക്കത്തിന് തർക്കത്തിൻ്റെ സ്ഥാനം കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ബ്രഹ്മം മുക്തി നീരസമാണ്, ശുഷ്കമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഞങ്ങളുടെ ബ്രഹ്മത്തിനും രസമുണ്ട് എന്ന് തർക്കത്തിലൂടെ സമർത്ഥിക്കും. അതിനെ സിദ്ധാന്തമായിട്ട് തെളിദ്ധരിക്കരുത്. അതൊരാവശ്യമാണ്. കാരണം ഈ വാദപ്രതിവാദം വരുമ്പോൾ എതിരാളിയെ ഒരു കാരണവശാലും ജയിക്കാൻ അനുവദിക്കത്തില്ല എന്നുള്ളൊരു ദുർവാശി കൂടെ വരും വാദിക്കുന്നവർക്ക് ആരായാലും. അപ്പോൾ എതിരാളിയാണെങ്കിലോ എന്തെങ്കിലും ഒരു മേന്മ പറഞ്ഞ് ജയിക്കാൻ നോക്കും. അപ്പോൾ അവരെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെയുള്ള തർക്കങ്ങൾ ഉന്നയിക്കും. അങ്ങനെയാണ് ഈ ആനന്ദവും മറ്റുമൊക്കെ കടന്നു വരുന്നത്. അത് കേവലം ഈ ശുഷ്കതയെ നിരാകരിക്കാൻ പറ്റും. നിർഗുണത എന്ന് പറയുമ്പോൾ ദ്വന്ദ്വാതീതമാണെന്നുള്ള ആ ഭാവത്തെ മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ സാറിന് ലോകത്തിലെ വ്യവഹാര ഭാഷയിലൊക്കെ പറയുന്ന പോലെ അവനൊരു നിർഗുണനാണെന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവനാണെന്നാണ് പറഞ്ഞു പറഞ്ഞ അവസാനം. ഈ ബ്രഹ്മത്തെ ഒന്നിനും കൊള്ളാത്തവനാക്കി കളയുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്താണ് ആനന്ദം? ഭാഷകാരൻ അങ്ങനെ ഒരു പക്ഷമില്ലാതെ നമ്മളീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനന്ദത്തിന്റെ ചെറുതോ വലുതോ അങ്ങനെയൊന്നുള്ള ഒരു ആനന്ദമല്ല അവിടെ. ഒരു തരത്തിലുള്ള ആനന്ദവും ആവിർഭവിക്കുന്നില്ല. അത് ആനന്ദമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കണം? അത് നിരതിശയമായ ആനന്ദമാണ്. ഏതുപോലെ? സുഷുപ്തി പോലെ. അത് വ്യക്തമായും പറയും ഭാഷകാരൻ. ഇനി വ്യക്തമായതിനു വേണ്ടി തന്നെ ഒരു അധികരണമുണ്ട്. ഇതുവരെ പറഞ്ഞു കൂടാതെ. ഇവിടെ വ്യാഖ്യാതാക്കൾ ഈ ഭാഗങ്ങളിലെല്ലാം ഈ ആനന്ദത്തിന്റെ അഭിവ്യക്തിയെ കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്. ഭാഷകാരൻ അതിനെക്കുറിച്ച് ക മാന്നൊരു അക്ഷരം മിണ്ടുന്നുമില്ല. അപ്പോ വ്യാഖ്യാനം വായിക്കുന്നവർക്ക്, വായിച്ചിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ ഇനി വായിക്കാൻ പോകുന്നവർക്ക് ഇത് അദ്വൈതത്തിൽ വ്യാഖ്യാതാക്കൾ എന്തെങ്കിലും ഒരു അധിക മൂല്യം കൊടുത്തോ എന്ന് സംശയം വരും. അതെ, ഭാഷകാരൻ വ്യക്തമാകാത്ത ചില ആശയങ്ങളെ കൂടി അവർ വ്യക്തമാക്കിയോ എന്നുള്ളൊരു സംശയം വരും. എന്റെ മുമ്പേ ഇരിക്കുന്നവർ മാത്രം കേൾക്കാൻ വേണ്ടി പറയുന്നതാണ്. അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നവരുകൂടി മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പൊ അതങ്ങനെയല്ല എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഇത് വിശദീകരിക്കുന്നത്. ഭാഷ്യത്തിൽ നിന്ന് തന്നെ ചിന്തിക്കണം. പൂർവാപരമായി ചിന്തിക്കുമ്പോൾ വ്യക്തമാകും. അതാരുടെയെങ്കിലും ആനന്ദാനുഭവത്തെ നിഷേധിക്കാൻ വേണ്ടി ഇത് പറയുന്നതും ധരിക്കരുത്. ആർക്കെങ്കിലും ആനന്ദാനുഭവം ഉണ്ടെങ്കിൽ അതവരുടെ പുണ്യം, ഭാഗ്യവാന്മാർ എന്ന് തന്നെ പറയാം. അത് യോഗത്തിലൂടെ, ത്യാഗത്തിലൂടെ, എന്തിലൂടെ നേടിയാലും ശരിയാണ്, നല്ല കാര്യമാണ്. അതിലൊട്ടും അസൂയയുണ്ട്. ഇനി അതുകൊണ്ട് പറയുന്നതും ധരിച്ചുകളയും. പക്ഷെ തത്വം അതും അതുമായിട്ടുള്ള ബന്ധം എന്താണ്, അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ബ്രഹ്മത്തെപ്പോലെ ഏകരസമാണ് വിദ്യ. അവിടെ ഏറ്റക്കുറിച്ചില്ല എന്നാൽ ഇങ്ങനെ ചില വ്യത്യാസങ്ങളുണ്ട്. തസ്യാം ചിരാചര ഉത്പത്തി രൂപ അതിശയം, അതൊക്കെ സംഭവിക്കാം, സംഭവിക്കുന്നെങ്കിൽ സംഭവിച്ചോട്ടെ എന്നാണ് ഭാഷകാരൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. എന്നത് മുക്തോ കശ്ചിത് അതിശയ സംഭവോ അസ്ഥി, ഇതാണ് ഭാഷകാരൻ ആവർത്തിച്ചു പറയുന്നത്. മുക്തി എന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും അതിശയം സംഭവിക്കത്തില്ല. ഒരവകാശവാദങ്ങളും ഭാഷകാരൻ അംഗീകരിക്കുന്നില്ല എന്ന് വിചാരിച്ചു. ശുഷ്കമല്ല, അത് നിർഗുണത്തിന്റെ അർത്ഥം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ശുഷ്കമെന്ന് പറയും, നിന്നീരസമല്ല, അതൊന്നുമല്ല. പിന്നെന്താ, അത് ബ്രഹ്മം തന്നെ, സത്യജിത്ത് ആനന്ദം തന്നെ. ആനന്ദം ഒന്നുകൂടെ ചേർത്ത് പറഞ്ഞില്ലെങ്കിൽ ആരും നിരാശയുള്ളതുകൊണ്ട് ആനന്ദം കൂടെ ചേർത്തേക്കാം, സത്യജിത്ത് ആനന്ദം. അപ്പൊ ആനന്ദമെന്ന് വിശേഷിച്ച് പറഞ്ഞുകൊണ്ടൊരാനന്ദം എന്ന് ആശിക്കാൻ ഒരു വഴിയും. കാരണം ആ ആനന്ദം എന്ന് പറയുന്നത് സത്തിൽ നിന്നും ചിത്തിൽ നിന്നും അന്യമല്ല. സത്തെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുമോ, ചിത്തെന്ന് പറഞ്ഞാൽ മനസ്സിലാകുമോ? എങ്കിൽ ആനന്ദത്തെ അങ്ങനെ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയ പ്രശ്നം എന്ത്? ശാന്തം, ശിവം, അദ്വൈതം എന്നെല്ലാം പറയുന്നതാണ്. അതിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് കടന്നു വന്നത്. ഓരോരുത്തരും ചിലരിപ്പോഴും അവിടെ തന്നെ അങ്ങനെ വിലയിച്ചിരിക്കുന്നവരുണ്ട്. ഏത് സമയം അങ്ങോട്ട് കടക്കും. എല്ലാവരും എന്താണ് നിരതിശയമായ ആ മുക്തിയിലേക്ക് അങ്ങോട്ട് ചാടുകയും അവിടെ നിറങ്ങുകയും ചെയ്യുന്നവരാണ്. അതെന്തോ, അതിനപ്പുറം ഒന്നുമില്ല മുക്തി എന്ന് പറയുന്നു എന്ന് ഭാഷകാരന്റെ അഭിപ്രായമാണ്. ഒരു അതിശയം അവിടെ ഇല്ല. അപ്പൊ ഇവിടെ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്നാ പിന്നെ ഉറങ്ങിയാൽ പോരെ, മതിയല്ലോ, ആര് പറഞ്ഞു? ആരെങ്കിലും പറഞ്ഞോ ഉണരാൻ? ഉറങ്ങിയാ മതി, അത് പറ്റുന്നില്ലല്ലോ. എന്നാ പിന്നെ അത് പറയും. പ്രശ്നം അതില്ലാത്തതാണ്, ഉള്ളതല്ല പ്രശ്നം. വേണ്ടത്ര അതില്ല, അതാണ് പ്രശ്നം. അതുകൊണ്ട് പിന്നെ അതിന് വേറെന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അംഗീകരിച്ചാ മതി. അതാണ് പ്രശ്നം. അതുകൊണ്ടിത് എല്ലാം അടിവരയിട്ട് പുസ്തകത്തിൽ വയ്ക്കണം, ഹൃദയത്തിൽ തർപ്പിച്ചു വയ്ക്കണം. എന്താണ് നത്ത് മുക്തോയി കശ്ചിത് അതിശയ സംഭവവും അസ്തി, ഒരു അതിശയ സംഭവങ്ങളും അവിടെ ഇല്ല മുക്തിയിൽ. അങ്ങനെ ഒന്നും സംഭവിക്കാൻ യാതൊരു കാരണം, അത് ബ്രഹ്മമാണ്. എന്ന് പറയുമ്പോൾ മുക്തി എന്ന് പറയുന്നത് ആരുടെയെങ്കിലും കുത്തകയല്ല, കുത്തക അവകാശം അല്ല മുക്തി എന്ന് പറയുന്നു. അതെല്ലാവരുടെയും സ്വരൂപം തന്നെയാണ്. മുക്തി അജ്ഞേയമായൊരു വസ്തുവല്ല, എല്ലാവരും നിരന്തരം മുക്തിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പ്രത്യേകിച്ച് മുക്തന്റെ മുക്തി എന്ന് പറയുന്ന ഒരു പ്രത്യേകിച്ച് ഒരു മുക്തിയൊന്നുമില്ല, എല്ലാവരുടെയും മുക്തിയേ ഉള്ളൂ. ശരിയായ സോഷ്യലിസം മുക്തിയിലാണ്, എല്ലാവർക്കും തുല്യ അവകാശമുള്ള ഒരു സാധനം മുക്തിയാണ്. അല്ല മുക്തന്റെ മുക്തി എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഒരു മുക്തിയൊന്നുമില്ല, കാരണം അത് ബ്രഹ്മമാണെന്ന് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞ എല്ലാം അംഗീകരിക്കണം. അത് ബ്രഹ്മമല്ല കൊട്ടത്തെങ്ങയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതിയെല്ലാം മാറി, ഞാൻ മുക്തനും നീ ബദ്ധനുമായി. എന്നുവെച്ചാൽ ഒരു ഉരുണ്ട സാധനം, ഇങ്ങനെയൊക്കെയുള്ള ഭാവനകളിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം പോയി. അല്ലാതെ മുക്തി സ്വരൂപം തന്നെ. അപ്പോൾ അത് ആർക്കില്ലാത്ത സ്വരൂപമില്ലാത്ത ആരാ? മുക്തനല്ലാത്ത ആരാ? അതാണ് മുക്തിയെ സംബന്ധിച്ചുള്ള വാസ്തവം പരമാർത്ഥം എന്ന് പറയുന്നതാണ്. ചിലർ പറയുന്ന അങ്ങനെ പരമാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വഴിതെറ്റിപ്പോകുന്നതാണ്. ഒരുത്തനെയും പരമാർത്ഥം പറഞ്ഞ് വഴിതെറ്റിക്കേണ്ട ആവശ്യമില്ല, എല്ലാം തെറ്റിക്കിടക്കുകയാണ്, ഒന്നും നേരെയല്ല. പിന്നെ എന്തിനാ ഈ പരമാർത്ഥം പറഞ്ഞ് വഴിതെറ്റിക്കുന്നു? നേരെയുള്ള ഒന്നിനെങ്കിലും കാണിച്ചു തന്നാ ഞാൻ പറയാം. എല്ലാം തെറ്റിക്കിടക്കുന്നിടത്ത് പിന്നെ ഇനി പരമാർത്ഥം പറഞ്ഞെങ്ങനെയാ തെറ്റിക്കുന്നു? തെറ്റിയാലേ തെറ്റിക്കാൻ പറ്റൂ. വീണവനെ വീഴ്ത്താൻ പറ്റത്തില്ലല്ലോ, ഒരിക്കലും പറ്റത്തില്ല. അങ്ങനെയൊന്നും പറയുന്നതൊന്നും ഒരർത്ഥമില്ല. അങ്ങനെയൊക്കെ പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. അതിലൊന്നും ഒരർത്ഥമില്ല. പരമാർത്ഥം എന്താണെന്ന് ഭാഷകാരൻ പറയുന്നു. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ഓക്കെ, പിന്നെ തെറ്റാനൊന്നുമില്ല. അത് മുക്തോ കശ്ചിത് അതിശയ സംഭവവും അസ്ഥി, മുക്തിയിലൊരു അതിശയ സംഭവവും ഇല്ല. അതിന് വീണ്ടും യുക്തി പറയുകയാണ്. കാരണം ഭാഷകാരനറിയാം ഇതൊക്കെ ഭാവിയിൽ ഒരു കാലത്ത് തലതിരിഞ്ഞൊക്കെ വ്യാഖ്യാനിക്കും, ആൾക്കാർക്ക് തെറ്റിദ്ധാരണകളുണ്ടാകും, ഭ്രമമുണ്ടാക്കും. അതായത് അത് മനസ്സിലാക്കിക്കൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് അത് പറയുകയും അതിന് വീണ്ടും യുക്തി പറയുകയാണ്. വിദ്യാഭേദാഭാവാദപി തദ്ഫലഭേദ നിയമാഭാവ കർമ്മഫലവത്ത്. വത്തെന്ന് കണ്ടുകഴിഞ്ഞാൽ അവിടെ മനസ്സിലാക്കാം എന്താണത്, എന്താണ് ദൃഷ്ടാന്തമാണ്. ഇവിടെ പറയുന്നതിൻ്റെ മലയാളം വിദ്യാഭേദാഭാവാദപി, വിദ്യാഭേദം ഇല്ലാത്തത് കൊണ്ട് തദ്ഫല ഭേദ നിയമ അഭാവ, വിദ്യാഫലത്തിൻ്റെ ഫലത്തിൽ ഭേദനിയമം ഇല്ല. ദൃഷ്ടാന്തം പറഞ്ഞിരിക്കുന്നു കർമ്മഫലവത്. ഇതെന്ത് ദൃഷ്ടാന്തമാണ്? തർക്കം പഠിച്ചവർ നേരെ പറയുന്നു പോയി. എന്ത് ദൃഷ്ടാന്തമാണ്? എന്തായാലും അത്രയും പറഞ്ഞു. അത് മനസ്സിലാക്കിയാലേ അത് തന്നെ പറയാൻ വന്നത് തന്നെ. വ്യതിരേക ദൃഷ്ടാന്തം ഇവിടേക്കാണ് തെറ്റിപ്പോകുന്നു. അതിന് തർക്കത്തിന്റെ ഭാഷയിൽ എങ്ങനെയാ പറയുന്നത്? എന്നൈവം തന്നൈവം, എന്നൈവം തന്നൈവം യഥാ കർമ്മഫലം എന്ന് പറയുന്നതിന് അതൊന്നും പറയാതെ ഭാഷകാരൻ കർമ്മഫലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തർക്കത്തെ കുറിച്ച് അറിയാത്തവർക്ക്, കേവലം ഭാഷാ പരിചയം ഉള്ളവർക്ക് ഭ്രാന്തി ഉണ്ടാക്കും. കേവലം ഭാഷ അറിയാം, സംസ്കൃതം അറിയാം, വായിച്ചാർത്ഥം മനസ്സിലാവും, പക്ഷെ ആശയക്കുഴപ്പമുണ്ടാവും. ഇനി ഈ തെറ്റായി ധരിച്ചില്ലെങ്കിൽ സംശയമെങ്കിലും ഉണ്ടാവും, എന്തുകൊണ്ട് ഭാഷകാരെ ഇങ്ങനെ പറഞ്ഞു? പ്രയാസപ്പെടണ്ട, സംസ്കൃതം അറിയില്ല, തർക്കം അറിയില്ലെങ്കിൽ ഒന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു പേടിയും വേണ്ട. ചില വിചാരിക്കണം എന്താണ് ഈ പറയുന്നതെന്ന്. തർക്കിക ഭാഷയാണ് ഭാഷകാരൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ വരും. ചിന്തിച്ച് മനസ്സിലാക്കുക.